പ്രധാനമായ വിമർശനം ഉന്നയിക്കുന്ന ആരെന്നറിയാം? ആരാണ്? അംബേദ്കറിസ്റ്റുകൾ, ദളിത്തുകളാണ്. ദളിത് സമൂഹമാണ് കേരളത്തിൽ അങ്ങനെ ഒരു ശക്തമായ ഒരു കൊണ്ടുവരുന്നത്. ഇപ്പൊ പക്ഷേ അധികം പറയാറില്ല, ഇപ്പൊ അവരധികം ചർച്ച ചെയ്യാറില്ല. ഒരു കാലഘട്ടത്തിൽ ഒരു 90കളിലൊക്കെ അത് വലിയൊരു ചർച്ചയായി ഉയർത്തി കൊണ്ടുവന്നു. 90ന് ശേഷം അപ്പൊ അതത്ര ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോ അപ്പൊ അവര് പറഞ്ഞ അന്ന അതിനുവേണ്ടി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ദളിത് സാഹിത്യങ്ങളുടെ ഗ്രന്ഥങ്ങളുണ്ട്. സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിച്ചാൽ അറിയോ, സ്വാമിയുടെയിലുണ്ട് ആ ബുക്ക്. എന്റെ അവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രധാനമായ പിന്നെ എന്താണ് ആക്ഷേപം എന്ന് പറയുന്നത്, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആത്മീയ ഗുരുക്കന്മാര്, ഒന്ന് ചട്ടമ്പി സ്വാമി, മറ്റൊന്ന് നാരായണ ഗുരു. നാരായണ ഗുരു ഈഴവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, SNDP ഉണ്ടാക്കി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് അതിന് താഴെയുള്ളവർ, പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുന്ന ദളിത്, അവർ കൂടുതൽ പിന്തള്ളപ്പെട്ടു എന്നാണ് അവരുടെ വാദം. ചട്ടമ്പിസ്വാമിക്കെതിരായിട്ട് അവർ പറയുന്നത്, ചട്ടമ്പിസ്വാമി പുറമെ പ്രവർത്തനത്തിനൊന്നും ഇറങ്ങിയില്ലെങ്കിലും നായന്മാർക്ക് വേണ്ടിയിട്ട് പുസ്തകം എഴുതിയിട്ട് കേരളത്തിൻ്റെ മണ്ണിൻ്റെ അവകാശികൾ നായന്മാരാണെന്നും അവർ പഴയ പ്രഭുക്കന്മാരായിരുന്നു എന്നും അവരാണ് കേരളത്തിൻ്റെ അവകാശികൾ എന്ന് വരത്തക്ക രീതിയിൽ ചട്ടമ്പിസ്വാമി പുസ്തകം എഴുതിയിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില ദളിത് ചിന്തകന്മാരുടെയൊക്കെ ഇത് ചിന്തിച്ചു, അവർ ഈ രീതിയിലല്ല ചിന്തിക്കുന്നത്. അവർ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പഠനം നടത്തിയതിന് ശേഷം അവരന്നത്തെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ വലിയൊരു ഇതായിട്ട് പറയുന്നില്ല. തീരെ അവർ വിട്ടിട്ടുമില്ല, എന്നാലും അതിൻ്റെ മറ്റു ചില വശങ്ങളൂടി പരിഗണിക്കണം, അന്നത്തെ ചുറ്റുപാടുകളിലൂടെ പരിഗണിക്കണം, എന്തുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള അത് പിൽക്കാലത്ത് വന്ന ഒരു ചിന്തയാണ്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്നത്, ഈ ജാതി പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു ജാതി പറയരുത് എന്ന് പറഞ്ഞു. അപ്പോ ഗുരു അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ജാതി ചിന്തിക്കരുത് പറയരുത്. ഈ ഒരു നിലപാട് തന്നെ എടുത്തത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ വളരെ ആർജവമുള്ള ഒരു നിലപാടെടുത്തത്, എന്നുവെച്ചാൽ വളരെ ശക്തമായ ആർജവമുള്ള ഒരു നിലപാട് പരസ്യമായി എടുത്ത ഒരാള്. ഈ പിന്നീട് അതൊക്കെ പലരും ഏറ്റുപറയുന്നുണ്ട്, അതൊക്കെ അതിനൊന്നും അർത്ഥമുണ്ട്. കാലം കൂടെ നോക്കണം. ഗുരുവിൻ്റെ ആ കാലം എന്നോട് അടുത്തു നിന്ന സമയത്തൊക്കെ ഏറ്റവും അർജവം എന്ന് വെച്ചാൽ സത്യസന്ധമായൊരു നിലപാടെടുത്തത് ഒരാളേ ഉള്ളൂ. ആരാണ് ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ? സഹോദരനായിപ്പം സത്യസന്ധമായൊരു നിലപാടെടുത്ത്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ രാഷ്ട്രീയവും മറ്റും അതും ഇതൊക്കെ ചേർത്തിട്ട് അവരുടെ താല്പര്യങ്ങളും വരും. പക്ഷെ സഹോദരനയ്യപ്പന്റെ നിലപാടെന്ന് പറയുന്നത് അതിൽ ഏറ്റവും നമ്മൾ കാണുന്ന ഒരു നേർമ. അവിടെ ഇതുപോലെയുള്ള ഇന്നത്തെ ഈ സ്വാമിമാരെ, നിങ്ങളുടെ സ്വാമിമാരൊക്കെ പറയുന്ന പോലെ ഡബിൾ സ്റ്റാൻഡൊന്നുമില്ല. മനസ്സിലായോ? ആൾക്കാരുടെ മുമ്പിലൊക്കെ വലിയ ആളാകുകയും വേണം. എന്നാ ഉള്ളിൽ കെട്ട വിചാരങ്ങളുമായിട്ട് ജീവിക്കുകയും വേണം. ആ ഒരു നിലപാടല്ല. അതുകൊണ്ട് എനിക്ക് ഗുരുദേവ ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളത്, എന്റെ ബഹുമാനത്തിന് വലിയ വിലയൊന്നുമില്ല എന്നാണ് ഞാൻ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വളരെ ആദരവ് തോന്നിയിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനോടാണ്. അത്രയും എനിക്കൊരു ആദരവ് ഈ മുട്ടത്തലയന്മാരടുത്തും കഷണ്ടിക്കാരടുത്തും ഒന്നും തോന്നിയിട്ടില്ല. സഹോദരൻ അയ്യപ്പനോട് തോന്നിയതുപോലെയുള്ള ഒരു ആദരവ്, കാരണം എന്റെ കാഴ്ചപ്പാടിലൊരു നേർമയുണ്ട് അതിനകത്ത്. സഹോദരൻ അയ്യപ്പനെ പഠിക്കണം, സ്വന്തമായി അഭിപ്രായം ഉണ്ടായിരിക്കുക, അത് ധൈര്യമായിട്ട് പറയുക. കൊച്ചി രാജ്യത്തിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അയ്യപ്പൻ 1925 മത്സരിച്ച്, ഒരു ഉദാഹരണം ഞാൻ പറയാം, അതിൽ തോറ്റുപോയി. ജനറൽ സീറ്റിൽ നിന്നാണ്, കേരളത്തിൽ അപ്പോഴാണ് ഈ സംവരണം വരുന്നത്, എന്നുവെച്ചാൽ കൊച്ചിയിൽ ഇന്നത്തെ ഈ നിയമസഭ പോലെയുള്ള ഒരു ഏർപ്പാടായിരുന്നു. എന്നുവെച്ചാൽ ക്രമേണ ജനാധിപത്യം കടന്നു വരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ. അപ്പോൾ തോറ്റ് പിന്നീട് അന്ന് ഒരു സീറ്റുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ, ഒരു സീറ്റ് ഈഴവർക്ക് റിസർവ് ചെയ്ത ഒരു സീറ്റുണ്ടായിരുന്നു. അതിൽ നിന്ന് ജയിച്ച് മത്സരിച്ച് ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായി. അപ്പോൾ അന്നത്തെ കൊച്ചി മഹാരാജാവ് അതിനെ കുറിച്ച് എന്താണ് വിശാലമായി ചിന്തിക്കുന്ന ആളായിരുന്നു, കാരണം അയ്യപ്പ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ രാജാവിന് മുഖം കാണിക്കുക എന്ന് പറഞ്ഞ് അന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ അയ്യപ്പൻ സമയം ചോദിച്ചു മുഖം കാണിക്കാൻ. അതൊക്കെ ഈ പ്രജകൾ, അന്ന് പ്രജകളാണല്ലോ, അല്ല രാജാവും പ്രജകളുമാണ്. അപ്പോൾ അതൊക്കെ അന്നത്തെ ഒരു ചടങ്ങാണ്. അപ്പോൾ അന്ന് ഈ രാജാവിൻ്റെ ഓഫീസിലിരുന്നത് രാജാവിൻ്റെ മകനാണ്. അയാളൊരു എഴുത്ത് കൊടുത്ത് രാജാവിന് എന്നാണോ കുളിക്കാൻ സൗകര്യമുള്ളത് അന്ന ദിവസം കാണാമെന്ന്. കണ്ടാ കുളിക്കണം, ഡെപ്യൂട്ടി സ്പീക്കറാണ്. അപ്പോൾ സഹോദരന് അതിന് മറുപടിയും കൊടുത്തു, രാജാവിനെ ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ ഇങ്ങനെയുള്ളവന്മാരെയൊന്നും അംഗീകരിക്കില്ല എന്ന് മറുപടി കൊടുത്തു. ഇത് രാജാവ് അറിഞ്ഞിട്ടില്ല. ഇത് അവസാനം രാജാവ് ഇത് അറിഞ്ഞിട്ട് സഹോദരനെ വിളിപ്പിച്ചു മുഖം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് സഹോദരനയ്യപ്പനോട് പറഞ്ഞു, എനിക്ക് എൻ്റെതായ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ട്, രാജാവ് പറഞ്ഞാണ്. പക്ഷേ എൻ്റെ പ്രജകൾ, അന്ന് പ്രജകളാണല്ലോ, അവരോട് ആരോടും എനിക്കൊരു വിവേചനമില്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എന്ന് നേരിട്ട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരനയ്യപ്പന് അയാളോട് വലിയ ബഹുമാനമായിരുന്നു. അപ്പോൾ അന്ധമായി ഒന്നിനെ എതിർത്ത ആളായിരുന്നില്ല. പക്ഷേ ചോദ്യം ചെയ്യേണ്ടതിനൊക്കെ വളരെ ശക്തമായി ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഗുരുവിന് സഹോദരനോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അപ്പോ എന്താണ് മിശ്രഭോജനമൊക്കെ നടത്തുന്ന സമയത്ത് കുമാരനാശ എഴുതി, ഈ ചെറുപ്പക്കാർക്ക് ആദർശത്തിന്റെ കൊടുമുടി കയറി താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യണമെന്ന്. കാരണം അന്ന് ഈ മിശ്രഭോജനം എന്ന് പറയുന്നത് ആത്മഹത്യാപരമായൊരു നിലപാടാണ്. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി നടന്നപ്പോഴത്തേക്ക് അണ്ടിക്കറ, കശുവണ്ടിയുടെ കറയുണ്ട്, അത് കൊണ്ടുവന്ന് അയ്യപ്പൻ്റെ തലയിൽ കൂടെ ഒഴിച്ചു. അത് ഒഴിച്ചാൽ പൊള്ളും, ചാണകം കലക്കി ഒഴിച്ചു, അടിക്കുക, കുത്താൻ ശ്രമിച്ചു, പിന്നെ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. എന്നിട്ട് അതിൽ നിന്ന് പിന്മാറിയില്ല. പിന്നീട് അതിനെ അനുകൂലിച്ചുകൊണ്ട് കുമാരനാശം തന്നെ അനുകൂലിച്ചുകൊണ്ട് എഴുതി. പിന്നെ ഇത് ഈ എതിർത്ത മുഴുവാര് ഇത് എതിർപ്പിൽ മുമ്പ് തന്നെ എതിർത്ത ഇഴവ റുമാണിമാര് തന്നെയാണ്. ചെറായി പരിസരത്തൊക്കെ ഉള്ള പുലയരോടിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവൻ ഭ്രഷ്ടാവും, അതാണ് അന്നത്തെ ജാതി ആചാരം. അതാണ് അപ്പൊ ഗുരുവിന്റെ കാലം കഴിയുമ്പം അതിങ്ങനെ മാറി, സഹോദരന്റെ പ്രവർത്തനം മാറി വരികയായിരുന്നു. അപ്പോഴ് ഈ സഹോദരനാണ് ഈ സംവരണത്തെ കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് അന്ന് പറഞ്ഞത്. ഇന്നും ആൾക്കാർക്കും അറിയത്തില്ല സംവരണം എന്താണെന്നുള്ളത്. അന്ന് അതിനെക്കുറിച്ച് ശരിയായി അന്ന് തന്നെ മനസ്സിലാക്കിയ ആള്, എന്തായാലും സംവരണം എന്ന് പറയുന്നത് റിപ്രസെന്റേഷനാണ്, പ്രാതിനിധ്യമാണ് എന്നുള്ള ഒരു കാര്യം ഇന്നും ആൾക്കാർക്ക് അറിയത്തില്ല. എന്താണ് സംവരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആനുകൂല്യമാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. കിറ്റ് പോലെ, പിണറായിയുടെ കിറ്റ് പോലെ എന്തോ ഒരു ആനുകൂല്യമാണെന്നാണ്. അത് ആനുകൂല്യമല്ല, അത് അത് റെപ്രസെന്റേഷനാണെന്ന് പറഞ്ഞ് കേരളത്തിൽ വളരെയധികം ശബ്ദം ഉയർത്തിയ ആളാണ്. സൗവർണയ്യപ്പൻ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ പ്രാതിനിധ്യം. ഇത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലുള്ള ഒരു കാര്യമല്ല, അമേരിക്കയിലുണ്ട്. അഫർമേറ്റീവ് ആക്ഷൻ എന്നാണ് അവിടെ പറയുന്നത്, ചെറുത്തിന് പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയും. മിക്കവാറും പല രാജ്യങ്ങളിലും ഉണ്ട്. കാരണം ഈ വിവേചനം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും, ഈ വിവേചനം എവിടെയൊക്കെ ചരിത്രപരമായിട്ട് എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വിദ്യാഭ്യാസം, രാഷ്ട്രീയം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ റിസർവേഷൻ, അതിന് പേരുകൾ പലതും മാറ്റി മാറ്റി പറയും. എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇവിടുത്തെ ഒരു കാര്യവും സൗജന്യമൊന്നും ആർക്കും കൊടുക്കുന്നതല്ല. വിവേചനം വന്നപ്പോൾ എന്ത് ചെയ്തു, കുറെ ആൾക്കാർക്ക് പിന്നോക്കാവസ്ഥയുണ്ടായി. അപ്പൊ അവർക്ക് മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ എന്താണ് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ തത്വം. അല്ലാതെ ധരിക്കുന്ന പോലെ സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് പറഞ്ഞില്ലേ, അത് വേണ്ടെന്ന് വെച്ചാൽ പ്രശ്നം തീരും, ജാതി പോവും. അങ്ങനെ ഇപ്പൊ തുല്യത ഉണ്ടെന്നോ ആര് പറയുന്നു? ഏത് ഗവൺമെന്റ് പറയുന്നു? ലോകത്തെ ഏതെങ്കിലും ഗവൺമെന്റ് പറയുന്നു തുല്യത ഉണ്ടെന്ന്? അങ്ങനെ ഒരു ഗവൺമെന്റും പറയുന്നുള്ളൂ. ഒരു ബോധമുണ്ട്, നെയ്യ് കഴിക്കണം ഡെയിലി കുറേശ്ശെ, ബുദ്ധി കുറച്ചുകൂടെ ഒന്ന് വികസിക്കട്ടെ. തുല്യത ഉണ്ടെന്നൊരു സർക്കാരും പറയത്തില്ല. പറഞ്ഞില്ല, ഇത്രയും പുരോഗമിച്ച അമേരിക്കയിൽ പോലും ഇന്നുണ്ട് റിസർവേഷൻ. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ ജാതിയല്ലെന്നേ ഉള്ളൂ. ഏത് കാര്യത്തിലാണ് തുല്യത എന്ന് പറയുന്നത്? ഏത് കാര്യത്തിലെന്നുള്ളതാണ്. അതിപ്പോ എങ്ങനെയാണ്, ബുദ്ധിയുള്ളവൻ പഠിക്കുന്ന പോലെ ബുദ്ധിയില്ലാത്തവർ പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു തുല്യത നടക്കില്ലല്ലോ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും കറുത്തിരിക്കുക നടക്കൂ, എല്ലാരും വെളുത്തിരിക്കുക അത് നടക്കൂ. തുല്യത എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഞാനും പെണ്ണും ഒന്നാകുക, അത് നടക്കൂ? അതൊന്നുമല്ല തുല്യത എന്ന് പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ തുല്യത ശരിയാവുന്നില്ല. വെറും പൊട്ടന്മാരെ പോലെ ചോദ്യം ചോദിക്കരുത്. അങ്ങനെ എന്തെന്ന് തുല്യത എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ആര് നിരോധിച്ചു? നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ പറയുന്നു. ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അത് ആദ്യം പറയുന്ന കാര്യം മനസ്സിലാകും. നിങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കണമെങ്കിൽ എനിക്ക് ഇനി ഒരു രണ്ടു മൂന്ന് ജന്മം കൂടെ വേണ്ടി വരും. അതുകൊണ്ട് എല്ലാം നടക്കില്ലേ. ഇപ്പൊ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കുക, മനസ്സിലായോ? എല്ലാം കൂടെ എന്നാ ഞാൻ എടുത്താ പൊങ്ങുന്ന സംഗതിയല്ല അത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്ന മനസ്സിലാക്കും. ഇതാണ് പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എവിടെയാണോ വിവേചനം സംഭവിച്ചത്, ആ വിവേചനം എങ്ങനെ സംഭവിച്ചു? സാമുദായികമായി അല്ലെങ്കിൽ ജാതീയമായി. ഇവിടെ ജാതീയമായി സംഭവിച്ചു. അമേരിക്കയിലെല്ലാം അവിടെ റേസിസമാണ്, ജാതിയല്ല, അവിടെ റേസാണ്, ഇവിടെ ജാതിയാണ്. അതൊക്കെ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടും അമേരിക്കയുടെ കാര്യം, ഇവിടുത്തെ കാര്യം ആദ്യം മനസ്സിലാവും, പിന്നില്ല അമേരിക്കയുടെ കാര്യം. അപ്പോൾ ആ വിവേചനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാമൂഹികമായ അസമത്വം ഉണ്ടായി. അസമത്വം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വിഭാഗീയമായി തന്നെ ആൾക്കാർക്ക് വിദ്യാഭ്യാസ രാഷ്ട്രീയം, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ ബ്യൂറോക്രസി, ജുഡീഷ്യറി, പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള എല്ലാ തലത്തിലും ഇവരെന്ത് ചെയ്ത് പിന്നെ ഈ അങ്ങനെ വിവേചനം അനുഭവിച്ചവർ പിന്നോക്കം പോയി. അവർക്ക് അവിടെ നിന്നും കയറി വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിവേചനം എന്നൊക്കെ പറയുന്നത് നമ്മൾ പഴയ ചരിത്രം എന്നാണ് പറയുന്നത്, പണ്ടത്തെ ഒരു കഥയാണ്, ഇന്നില്ലെന്നാണ്. പക്ഷേ സുപ്രീം കോർട്ടിൽ ഇന്നും എന്താണോ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നും വിരലിൽ എണ്ണാവുന്ന ജഡ്ജിമാർ പോലും ഇല്ല. വല്ലപ്പോഴൊക്കെ ഒരാളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ സുപ്രീം കോടതിയിൽ. ഏതോ ഒരു എനിക്ക് തോന്നുന്നത് യാദവ വിഭാഗത്തിൽ നിന്നുകൊണ്ട് ഉണ്ടായൊന്നിനും സംശയമാണ്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു, അവർക്ക് അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇതാണ് വിവേചനം. അപ്പൊ അവിടെ റിസർവേഷൻ വരാത്തതുകൊണ്ടാണ്, റിസർവേഷൻ വരാതെ അങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല ഹൈക്കോടതി ജഡ്ജി. അതാണ് ജുഡീഷ്യറിയിൽ. പിന്നെ ലെജിസ്ലേറ്റർ, അതായത് നമ്മുടെ പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത്, ഇവിടെയൊക്കെയാണ് ഇപ്പോൾ റിസർവേഷൻ വന്നത്. വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? പ്രാതിനിധ്യം വരുന്നു. ഇത് അംബേദ്കർ സമരം ചെയ്ത് നടപ്പിൽ വരുത്തുകയാണ്. 1932 റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ബ്രിട്ടീഷുകാരുമായിട്ട് വട്ടമേശ സമ്മേളനം നടന്ന് അവിടെ പോയി എന്താണ് ഒരു കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അംബേദ്കർ ഉണ്ടാക്കിയെടുത്തു. അതില്ലാതാക്കാൻ വേണ്ടി ഗാന്ധിജി പട്ടിണി കിടന്ന് ചാകുമെന്ന് തോന്നപ്പോൾ പിന്നെ ഗാന്ധിജിയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി, അതാണ് പൂന പാക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ റിസർവേഷൻ വരുന്നത്. ജനപ്രതിനിധികളുടെ റിസർവേഷൻ ഇന്ത്യയിൽ വ്യാപകമായിട്ട് വരുന്നു. ബ്രിട്ടീഷുകാരാണ് തുടങ്ങി വെച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ജാതി ഉണ്ടാക്കിയത്, മനസ്സിലായോ? പലരും അങ്ങനെ ഇന്ന് പ്രസംഗിക്കും, ജാതി ഇവിടെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണോ? എന്തുകൊണ്ട്? ആദ്യമായി റിസർവേഷൻ കൊണ്ടുവരുന്നത് അവരാണ്. അപ്പൊ ഇങ്ങനെ പിന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി ഈ പറയുന്ന പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞ അവരാണ്, അവരാണ് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കിയത് അതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. 1921 മദ്രാസിൽ അന്നൊരു ലേബർ പാർട്ടി ഉണ്ടായിരുന്നു, അതാണ് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം കഴകമൊക്കെ ആയി മാറിയത്. അവരാദ്യം അവിടെ കൊണ്ടുവന്നു 21 ലെജിസ്ലേറ്റീവിൽ. പിന്നെ 25 കൊച്ചിയിൽ വന്നു. അപ്പൊ ഇന്നത്തെ ഈ അസംബ്ലി പോലെ ഉള്ളിടത്ത് റിസർവേഷൻ വന്നു. പക്ഷേ 1902 ഇന്നത്തെ മഹാരാഷ്ട്രയിൽ കോഹ്ലാപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. അവിടെ ഭരിച്ചിരുന്ന ഒരു സാഹു മഹാരാജ്, അദ്ദേഹം അന്ന് 50% റിസർവേഷൻ ഏർപ്പെടുത്തി. കാരണം അവിടുത്തെ ഈ ദളിത് പിന്നോക്കങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവർ റോഡിലൊന്നും ഇറങ്ങാൻ പാടില്ലായിരുന്നു. അത് 1902 1918 മൈസൂർ രാജാവ് അവിടെ റിസർവേഷൻ കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങി. വലിയ വർഷവും ഉണ്ടായി. ഇതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. ഇവിടെ ഇത് പഠിക്കണം. അത് ഇന്നത്തെ സർക്കാർ എന്തെങ്കിലും ചെയ്തതല്ല. പിന്നെയാണ് നമ്മുടെ ഭരണഘടന വന്നപ്പോഴത്തേക്ക് അത് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്ന ഇതാണ്, എന്താണ്, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം അനുഭവിച്ച ഒരു വിഭാഗം വളരെ പിന്നിലോട്ട് പോയപ്പോൾ എങ്ങനെ എല്ലാ രംഗങ്ങളിലും പ്രധാനമായിട്ടും വിദ്യാഭ്യാസം. അപ്പോൾ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാതെ അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവുകയാണ്, ഒരാൾക്ക് ഒരു കാലമേ ഉള്ളൂ, മറ്റൊരാൾക്ക് രണ്ട് കാലമുണ്ട്. ആരായിരിക്കും ജയിക്കുന്ന ഓടിയാൽ? സംശയമൊന്നുമില്ലല്ലോ. അതാണ് റിസർവേഷൻ എന്ന് പറയുന്നതിന്റെ തത്വം. അതാണ് പെട്ടെന്ന് സംഭവിച്ച കാര്യമൊന്നുമല്ല. ഇപ്പൊ ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്നത്തെ ജാതി എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. ആദ്യം മനസ്സിലാവും. അതായത് അന്ന് ഈ അന്ന് മേൽജാതിക്കാരെന്ന് കരുതിയിരുന്നവർ, നമ്പൂതിരി, അയ്യര്, പട്ടര്, നായർ, നമ്പ്യാര്, മേനോൻ, വാര്യര് ഇങ്ങനെയൊക്കെ പറയുന്നവർ, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പേരിൻ്റെ കൂടി ജാതി പേരുകൂടെ ചേർക്കും എല്ലാവരും. എന്തുകൊണ്ടാണ്? അത് സ്റ്റാറ്റസാണ്. പേരിൻ്റെ കൂടി ജാതി പേര് ചേർക്കുന്നത് സ്റ്റാറ്റസാണ്. അപ്പോൾ പേരിൻ്റെ കൂടി ജാതി പേര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവരോട് ജാതി ചോദിക്കേണ്ട ആവശ്യമില്ല, ജാതി പറയേണ്ട കാര്യമില്ല. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, പിന്നെ അവർക്ക് വലിയ അംഗീകാരമാണ് സമൂഹത്തിൽ. എവിടെ ചെന്നാലും ഈ പറയുന്ന വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികമായ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് വലിയ സ്റ്റാറ്റസാണ്. മനസ്സിലായോ? അപ്പം ഇത്തരം ആൾക്കാരോട് ജാതി ചോദിക്കേണ്ട ആവശ്യമില്ല തൊഴിലിൽ, എല്ലാ രംഗത്തും. ആസമയം ഈ ജാതീയമായി പിന്നോക്കം പോയവർക്ക് അന്ന് അവശത അനുഭവിക്കുന്നവർ സാധാരണഗതിയിൽ അവർ ഇഴവർ, തീയര്, പറയര്, പോലെയര്, ഈ വരുന്ന ജാതിക്കാരും പേരൻ്റെ കൂടി സാധാരണഗതി ചേർക്കത്തില്ല, ചില മണ്ടന്മാരെ ചേർക്കും. എങ്ങനെ? ഇല്ല, അങ്ങനെ പറയാറില്ല. തമിഴ്നാട്ടിലെ ഒരു വിഭാഗം പുലവർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അത് വേറെ. കേരളത്തിൽ ആരും ചേർക്കത്തില്ല. കാരണം അവർക്ക് പിന്നെ അങ്ങനെ ചേർക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇപ്പം രാമൻ എന്ന് രാമൻ എന്നൊന്നും പേര് ഇടാൻ പറ്റില്ല, രാമു എന്നേ ഇടാൻ പറ്റും. അതിൻ്റെ കൂടി ജാതി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും? യവൻ്റെ എല്ലാം പോയി. മനസ്സിലായോ? അപ്പം അവരാരും ഒരിക്കലും പേരിൻ്റെ കൂടെ. പിന്നെ അന്ന് ചില ഈ രാജസേവകന്മാരൊക്കെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ അടുത്തൊക്കെ പറ്റിക്കൂടിയിരുന്ന് അല്ലെങ്കിൽ സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ചില ആൾക്കാർക്ക്, ഈ ഭൂ ഉടമകളൊക്കെ ആയിരുന്ന ചില ഈഴവരൊക്കെ അന്ന് കൂടുതൽ കരം കൊടുക്കും. അവർക്ക് രാജാവ് ചില സ്ഥാനം കൊടുക്കും, പണിക്കര് അത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചില ഈഴവരൊക്കെ പണിക്കരെന്നൊക്കെയുള്ള ചില സ്ഥാനപ്പേര് വെച്ചിരുന്നു എന്നുള്ളതല്ല, അത് സാധാരണക്കാർ കിട്ടത്തില്ല. അവർക്ക് ഭൂ ഉടമകളായിരിക്കും, ജന്മിമാരായിരിക്കും. പക്ഷെ അതൊന്നും ഈ പറയര് പോലെയര് അവർക്കൊന്നും അതിനും യാതൊരു ചാൻസുമില്ല. കാരണം അവർക്ക് ഭൂമിക്ക് അവകാശമില്ല, ഭൂമിയുടെ അവകാശം അവർക്കൊന്നും ഇല്ലായിരുന്നു. ഈഴവർക്കും ഉണ്ടായിരുന്നു ഭൂമിയുടെ അവകാശം, പക്ഷെ മറ്റുള്ളവർക്കില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർക്ക് ഒരു ഇതുമില്ല. എന്നാലും ജാതീയമായ വിവേചനം ഉണ്ടായിരുന്നു, ഇവരെല്ലാം അനുഭവിച്ചിരുന്നു. അപ്പം ഇവരാരും ഇവരാരുടെയും ജാതി തിരിച്ചറിയാൻ വഴിയൊന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ജാതി ചോദിക്കുന്ന ആരോടായിരിക്കും? ഈ താഴ്ന്ന ജാതിക്ക് ഒരാളാണ് ജാതി ചോദിക്കുന്നത്. ജാതി ചോദിച്ച് ജാതി മനസ്സിലാക്കിയ പിന്നെ എന്തായിരിക്കും അവൻ്റെ സ്ഥിതി? ജാതി മനസ്സിലാക്കിയ പിന്നെ എന്താണോ അവനൊന്നും ഒരു സ്റ്റാറ്റസും ഇല്ല. അവന്റെ അന്തസ്, മനുഷ്യ അന്തസ് എന്ന് പറയുന്ന ആ അത് പറയുന്നതോടുകൂടി തീർന്നു. ഓ, നീ ഇന്നവനാണ്, തീർന്നു. പിന്നെ അവൻ പഠിക്ക് പുറത്താണ്. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലെ സ്ഥിതി ഇതായിരുന്നു. ജാതി എന്ന് പറയുന്നത് ചോദിക്കുന്നത് അന്നത്തെ നീചജാതികളോടാണ്, മനസ്സിലായോ? അവരോടാണ് ചോദിക്കുന്നത്. ഇവരെല്ലാം പരസ്പരം ചോദിക്കുന്നു, കാരണം ഇവർ പരസ്പരം തമ്മിൽ ഒരുപാട് അകൽച്ച ഉണ്ടായിരുന്നു. പുലയൻ പറയനെ കണ്ടു കഴിഞ്ഞാൽ ജാതി ചോദിക്കും, തിരിച്ചും ചോദിക്കും. കാരണം ഇതിൽ തന്നെ കൂടിയതും കുറഞ്ഞതും കൊണ്ട് പറയര് വിചാരിക്കുന്നവർ പുലയരെക്കാളും ശ്രേഷ്ഠന്മാരാണെന്നാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ താഴോട്ട്, മേളിൽ നിന്ന് താഴോട്ടുള്ള വിവേചനം പോലെ താഴെയുണ്ടല്ലോ. അപ്പോൾ ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നത്, ജാതി അന്നത്തെ മേൽജാതിക്കാരായിരിക്കും പൊതുവെ ജാതി ചോദിക്കുന്നത് താഴോട്ടുള്ളവരോട്. താഴെ ചോദിക്കുന്നവരാണ് അത് പറയാൻ ബാധ്യത. പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? അവൻ്റെ എല്ലാം നഷ്ടപ്പെടും. അവന് പിന്നെ മാനുഷികമായ പരിഗണന ഒരു കാര്യത്തിനും കിട്ടത്തില്ല. അവിടെയാണ് ഗുരു പറഞ്ഞത് എന്ത്? ജാതി ചോദിക്കരുത്, മനസ്സിലായോ? ഇപ്പോൾ ഈ താഴ്ന്ന ജാതിക്കാരന് ഒരു നമ്പൂതിരിയുടെ ചെന്ന് ജാതി ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്പൂതിരി പറയും, ഇ എം എസ് ശങ്കരൻ നമ്പൂതിരി പാട്, പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്? അച്യുത മേനോൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ ചോദിക്കുന്നേക്കാരായിരിക്കും? ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവൻ്റെ താഴെ ഉള്ളവനോടെ ചോദിക്കും. മേളുള്ളവനോട് ആരും ജാതി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ഗുരുവിന്റെ കാലത്ത് ഗുരു അനുഭവിച്ച കാര്യമാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞ് ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞത്. ഇനി ഈ അന്നത്തെ താഴ്ന്ന ജാതിക്കാർ ഈ ഉയർന്ന ജാതിക്കാരുടെ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ അവരെ പരിചയപ്പെടുത്തുമ്പോൾ ജാതി കൂടെ പറയണം, ഞാൻ ഇന്നാരാണ് എന്നുകൂടെ പറയണം. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് മേൽജാതിക്കാരാണെങ്കിൽ ചോദിച്ചില്ലെങ്കിലും പറയണം. കാരണം തീണ്ടലോ മറ്റോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ മുൻകൂട്ടി ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമേ എന്ത് ചെയ്യണം? തൻ്റെ ജാതി പറയണം. ഈ പറയാനുള്ള ബാധ്യത ആർക്കാണ്? അന്നത്തെ കാര്യം ഞാൻ പറയണം, ഇന്നത്തെ കാര്യം. അപ്പൊ ജാതി ചോദിക്കാനുള്ള ബാധ്യത ആർക്ക്? മേൽജാതിക്കാർക്ക്. ജാതി പറയേണ്ട ബാധ്യത ആർക്ക്? താഴ്ന്ന ജാതിക്കാർക്ക്. അപ്പൊ ജാതി വിചാരം നിൽക്കുന്ന എവിടെയാണ്? ഈ മേൽജാതി ഈ വിഭാഗത്തിലാണ്. അന്ന് കേരളത്തില് ഇതിങ്ങനെ രൂക്ഷമായിരിക്കുന്ന ഒരു സമയത്ത് ഈ പ്രാതിനിധ്യം എന്ന് പറയുന്ന കാര്യമൊന്നും അന്ന് ആ ഒരു വിഷയമേ അല്ല. കാരണം മറ്റു പല സ്ഥലങ്ങളിലും ഇതിൻ്റെയൊക്കെ നീക്കങ്ങൾ ആരംഭിച്ചെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു വിഷയമൊന്നും ആരും ഉയർത്തിക്കൊണ്ടുവരുന്നില്ല. അത് ശരിക്കും അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് സഹോദരനയ്യപ്പനാണ്, മനസ്സിലായോ? അതിനെക്കുറിച്ച് നിരന്തരം എഴുതുകയും മറ്റുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവരുമൊക്കെ ഉണ്ടെങ്കിലും ഈ സഹോദരനയ്യപ്പനുള്ള ഗുണം ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അതുകൊണ്ട് വിദേശത്തൊക്കെയുള്ള പത്രമാസികളൊക്കെ വായിക്കുകയും വടക്കേ ഇന്ത്യയിലുള്ള പത്രമാസികളൊക്കെ വായിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് വായനാശീലമുണ്ടായിരുന്ന ആള് സഹോദരനയ്യപ്പനാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്നത് കണ്ട് മനസ്സിലാക്കി അപ്പോഴപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരുന്നു. മറ്റവർ പ്രസംഗിക്കും. പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഈ ജാതിയുടെ ദോഷങ്ങളെക്കുറിച്ചും അത് ഇതുമൊക്കെ പറയും. പക്ഷെ സഹോദരനയ്യപ്പൻ അങ്ങനെയായിരുന്നു, അന്നന്ന് ലോകത്ത് എന്തൊക്കെ നടക്കുന്നു അത് മനസ്സിലാക്കി പ്രതികരിക്കുമായിരുന്നു. വടക്കേ ഇന്ത്യ നടക്കുന്ന സംഭവങ്ങളെല്ലാം അത് സഹോദരൻ്റെ ഇത് വായിച്ച ലേഖനങ്ങൾ വായിച്ചറിയും. എല്ലാത്തിലും അപ്പോഴപ്പോഴും നടക്കുന്ന കാര്യം, അപ് ടു ഡേറ്റ് ആയിരുന്നു. അത്രയും അപ് ടു ഡേറ്റ് വേറെ ആരും ആയിരുന്നില്ല. പിന്നെ സഹോദരൻ എഴുതുന്ന വായിച്ചിട്ടാണ് ബാക്കിയുള്ളവർ പ്രസംഗിക്കുന്നത്. നമ്മുടെ സ്വാമിമാരൊക്കെ ഒരുപാടൊക്കെ പ്രസംഗിക്കും. പക്ഷെ ഇവരൊക്കെ ഒന്നും അപ് ടു ഡേറ്റ് അല്ല. ഇവർ പ്രസംഗിക്കുന്ന എന്താണോ പണ്ടത്തെ കഥകൾ, പണ്ടത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പക്ഷേ അപ് ടു ഡേറ്റും ആയിരിക്കണം. ഇന്നെന്താണ് നടക്കുന്നത് സമൂഹത്തിലെന്നുള്ള ഇത് അപ് ടു ഡേറ്റ് അല്ല ഇവര്. അപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളെയൊന്നും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. പഴയ കാര്യങ്ങളൊക്കെ പറയും, അതുപോലല്ലോ പഴയകാലം ഓർത്തിരിക്കണം, മറക്കരുതെന്നല്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയണം, അത് അറിഞ്ഞിരുന്ന ആളാണ് സഹോദരനായിപ്പം. അപ്പൊ ഈ സഹോദരനായിപ്പം പ്രാതിനിധ്യവാദം വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നു ആരി ശരിക്കത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്ത് പ്രശ്നം വരും, ഈ പറയുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്രാസിൽ വന്നു, മൈസൂരിൽ വന്നു, കൊൽഹാപൂരിൽ വന്നു, പൂന പാക്ട് വന്നു, ഇതൊക്കെ സഹോദരനായിപ്പിന്റെ കാലമാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തൊരു പ്രഷർ വരികയാണ്. എന്തിനു വേണ്ടി? റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി. എന്ന് വെച്ചാൽ വിവേചനം കൊണ്ട് പിന്നോക്കം പോയവരെ പ്രാതിനിധ്യം എല്ലാ രംഗത്തും കൊടുക്കുക, അവരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നാണ്. ഒന്നു രണ്ടുമല്ല, 2000 വർഷം ഒരു ആവറേജ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് സഹോദരനെ ഇപ്പം ബാധിക്കുന്നത്, പ്രാതിനിധ്യം വേണമെന്ന്. മനസ്സിലായോ? അതാണ് പിന്നീട് നമ്മളിവിടെ റിസർവേഷൻ ആയത്. സഹോദരനായിപ്പം മാത്രമെന്നുള്ളതല്ല, ഒരുപാട് പേര് ബാധിച്ചിരുന്നു. എന്നാലും നമ്മുടെ ഞാൻ ഈ ഗുരുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ സഹോദരനായിപ്പിനെ കുറിച്ച് പറയുന്നത്. അതേസമയം നമ്മുടെ ഈ സന്യാസിമാര് ശിഷ്യന്മാരെന്നൊക്കെ പറയുന്നുണ്ട്, ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു, ഒരു ബോധമില്ലായിരുന്നു അവർക്ക്. ജാതി ബോധമൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ. പക്ഷേ സഹോദരനായിപ്പം ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കൊന്നും യാതൊരു ബോധം ഉണ്ടായിരുന്നു. വെറും ജാതി വിചാരമല്ല അത്. അപ്പം അതൊരു ആവശ്യമാണ്. എന്താണ്? വിവേചനം അനുഭവിച്ചവർക്ക് പ്രാതിനിധ്യം വേണം, ഇതാണ് സംവരണമെന്ന് പറയുന്നത്. അപ്പം വിവേചനം അനുഭവിച്ചവർക്ക് പ്രാതിനിധ്യം വേണമെങ്കിൽ ആ പ്രാതിനിധ്യം എങ്ങനെ കിട്ടും? പ്രാതിനിധ്യം എങ്ങനെ ആവശ്യപ്പെടും? പ്രാതിനിധ്യം എങ്ങനെ ആവശ്യപ്പെടും? അങ്ങനെ അത് തന്നെ, അതിനാണ് പ്രാതിനിധ്യം എന്ന് പറയുന്നത്. വിവേചനം അനുഭവിച്ചവർക്ക് പ്രാതിനിധ്യം വേണം. പ്രാതിനിധ്യം എങ്ങനെ ആവശ്യപ്പെടും സർക്കാരിനോട്? ജാതി പറഞ്ഞേ പറ്റൂ, വേറെ വഴിയില്ല. അവിടെയാണ് ജാതി പറയേണ്ടി വരുന്നത്. ഈ ഒരു വിഷയം ഗുരുവിന്റെ കാലത്തില്ലായിരുന്നു. ഗുരുവിന്റെ കാലത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണോ, ജാതി പറഞ്ഞാൽ അവന്റെ അന്തസ്സ് നഷ്ടപ്പെടും, മനുഷ്യ അന്തസ്സ് എന്ന് പറയുന്ന അവന്റെ നഷ്ടപ്പെടും. അതാണ് ഗുരുവിന്റെ മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നം, ഗുരുവിന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന പ്രശ്നം. അപ്പൊ സ്വയം തന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തണോ? ആണോ? അതിന് അതാണ് ഗുരു എന്ത് പറഞ്ഞത്, ജാതി ചോദിക്കരുത്, പറയരുത്. സഹോദരനായിപ്പം മുമ്പോട്ട് വെച്ച ആശയം എന്താണോ, എന്താണ് പ്രാതിനിധ്യം, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളുടെ തലയിൽ കയറുന്നില്ല. നിങ്ങളുടെ തലയ്ക്ക് തീരാൻ വല്ല വഴിയുണ്ടോ? പറഞ്ഞ പ്രാതിനിധ്യം എന്തിന്റെ പേരിൽ ആവശ്യപ്പെടാൻ പറ്റൂ? ഏതിന്റെ പേരിലാണോ വിവേചനം അനുഭവിച്ചത് അവിടെ എന്താണോ, അതിന്റെ പേരിൽ എന്ത് പറയാൻ പറ്റൂ? പ്രാതിനിധ്യം അവകാശപ്പെടാൻ പറ്റൂ? അപ്പോ ഗുരു ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ജാതി എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്നതാണ്. സഹോദരനയ്യപ്പൻ ജാതി പറയണമെന്ന് പറഞ്ഞപ്പോ ജാതി എന്തായി? എന്തായി? മനുഷ്യന് അന്തസ്സുണ്ടാക്കുന്ന സംഭവമായി. പ്രാതിനിധ്യം വന്നു കഴിഞ്ഞാൽ എന്തുവരും? അവന് വിദ്യാഭ്യാസം കിട്ടും, തൊഴിൽ കിട്ടും, അവസര സമത്വം ഉണ്ടാവും. അപ്പൊ ഈ ജാതി എന്തായി? അത് അന്തസ്സിന്റെ ഭാഗമായി. മനസ്സിലായോ? കാലം കൊണ്ട് വന്ന മാറ്റമാണ്. ഒരു കാലഘട്ടത്തിൽ ഗുരുവിന്റെ ചുറ്റുപാടും ഗുരു ജാതിയെ ഗുരു അനുഭവിച്ചാണ്, ഗുരു അനുഭവിച്ചാണ്. അത് പിന്നീട്, അത് പിന്നീട് വരട്ടെ, അത് ഈ പ്രശ്നം തീരട്ടെ, ഈ പ്രശ്നം തീരട്ടെ. അല്ല, അത് അഭിമാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ മനുഷ്യാന്തസ് എന്ന് പറയുന്നത് ഒരിക്കൽ ജാതി നഷ്ടപ്പെടുത്തി, മനസ്സിലായോ? പിന്നീട് അത് വീണ്ടെടുക്കുന്നതിനുള്ള ജാതിയുടെ അന്തസ്സല്ല, മനുഷ്യന്റെ അന്തസ്സാണ്, മനസ്സിലായോ? ജാതി എന്ന് പറയുന്നതല്ല മനുഷ്യൻ അന്തസ് കൊടുക്കുന്നു, മനുഷ്യനല്ലാതെ തന്നെ മനുഷ്യനെന്നുള്ളതിലേക്ക് അവന് ഒരു അന്തസ്സുണ്ട്, മനസ്സിലായോ? അതാണ് ഗുരു പറയുന്നത്, മനുഷ്യന്റെ ജാതി മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് രണ്ട് കാര്യമാണ്. അപ്പൊ മനുഷ്യ അന്തസ് എന്ന് പറയുന്നതാണ് എന്തിന്റെ പേരിൽ ഇല്ലാതാക്കിയത്, ജാതിയുടെ പേരിൽ. ആ മനുഷ്യ അന്തസ് എന്തുകൊണ്ട് വീണ്ടെടുക്കണം? ജാതിയിലൂടെ പ്രാതിനിധ്യം നേടി അത് വീണ്ടെടുക്കാൻ പറ്റും, മനസ്സിലായോ? അവൻ വീണ്ടെടുത്തതും അവൻ നഷ്ടപ്പെട്ടത് എന്തായിരുന്നു? മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന് കിട്ടേണ്ട അന്തസ്സാണ് അവന് നഷ്ടപ്പെട്ടത്. അവനീ പ്രാതിനിധ്യത്തിലൂടെ വീണ്ടെടുക്കുന്ന എന്താണോ മനുഷ്യ അന്തസ്സാണ് അവൻ വീണ്ടെടുക്കുന്നത്, അത് ജാതി അഭിമാനമല്ല. രണ്ട് രണ്ട് കാര്യമായിട്ട് മനസ്സിലാവും. പക്ഷെ അതിനൊരു ടൂളായിട്ടൊരു ഉപായമായത് എന്താണോ, എന്തിലാണോ അവന്റെ മനുഷ്യ അന്തസ് നഷ്ടപ്പെടുത്തിയത് അത് തന്നെ അവസാനം എന്ത് ചെയ്തു, അതിലൂടെ തവൻ തിരിച്ചു പിടിച്ചു. ഏതിലൂടെയാണോ അവന് നഷ്ടപ്പെട്ടത്, മനസ്സിലായോ? എന്നുവെച്ചാ അവൻ ക്രിക്കറ്റ് കളിച്ച് തോറ്റു, നാണക്കേടായി. അവസാനം അവൻ ക്രിക്കറ്റ് കളിച്ച് തന്നെ എന്ത് ചെയ്തു, ജയിച്ചു. അതുപോലെ തോറ്റതും ആ കളിയിൽ തന്നെ, ജയിച്ചതും ആ കളിയിലൂടെ തന്നെ. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പോ സവർണയപ്പൻ ശക്തമായി ആവശ്യപ്പെട്ടു. എന്താണോ, കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ് സവർണയപ്പ. പറഞ്ഞു, ജാതി ചോദിച്ചേ പറ്റും, ജാതി പറയണം. അല്ല, അത് പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന പ്രാതിനിധ്യം എങ്ങനെ ഉണ്ടാക്കും? നഷ്ടപ്പെട്ടു പോയ ഇതെല്ലാം എങ്ങനെ തിരിച്ചു പിടിക്കും? അപ്പൊ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഗുരുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയമേ ഇല്ലായിരുന്നു, മനസ്സിലായ? ഗുരുവിന്റെ ചുറ്റുപാടും ഈ പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു വിഷയമില്ലായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ജാതി പറഞ്ഞാൽ നഷ്ടപ്പെടാനേ ഉള്ളൂ, നേടാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ജാതി പറയരുത്, ചോദിക്കരുത്, ചോദിച്ചാലും പറഞ്ഞാലും ഒക്കെ നഷ്ടമേ ഉള്ളൂ. പക്ഷേ അങ്ങോട്ട് മാറി സഹോദരന്റെ അയ്യപ്പന്റെ കാലം വന്നപ്പോ അയ്യപ്പനെ തന്നെ മനസ്സിലായി. സമരണ സീറ്റിൽ നിന്ന് മത്സരിച്ചപ്പോൾ ജയിച്ച്, ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ചപ്പോൾ സഹോദരനയപ്പ തോറ്റു 25-ന്. മനസ്സിലായോ? അപ്പോൾ സമൂഹത്തിന്റെ മനസ്സ് ഇത് അവരൊക്കെ നേരിട്ട് ഒരുപാട് അനുഭവിച്ചാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ കാണുമെന്ന് പറഞ്ഞാൽ കുളിക്കുന്ന ദിവസം കാണാമെന്നൊക്കെ ഇന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം വരും? അങ്ങനെ ഒരു മറുപടി കൊടുത്ത്. അപ്പൊ അതിന്റെ രൂക്ഷത എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പൊ പ്രാതിനിധ്യം എന്ന് പറയുന്നതിന് ഏതിലൂടെ സാധിക്കൂ? പ്രാതിനിധ്യം ഏതിലൂടെ സാധിക്കൂ? ജാതിയിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പൊ ഇത് ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളതാണ്. അന്ന് സവർണയപ്പൻ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ റെപ്രസെന്റേഷൻ നമ്മുടെ ഭരണഘടന പിന്നീട് എഴുതി വെച്ച അതിനെ റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്. അതെന്തെങ്കിലും ആനുകൂല്യം സർക്കാർ കൊടുക്കുന്നതല്ല, പ്രാതിനിധ്യം ആനുകൂല്യമല്ല, കിറ്റ് കൊടുക്കുന്നതല്ല. അത് ഈ കിറ്റ് കൊടുക്കുന്നിടത്താണ് എന്ത് വരുന്നത്? സാമ്പത്തിക സംവരണം വരുന്നത്. എന്തുകൊണ്ട്? സമ്പത്തുള്ളവന് കിറ്റിന്റെ ആവശ്യമില്ല. ഉണ്ടാ? എനിക്ക് റേഷൻ കാർഡുണ്ട്, അപ്പോ ഞാൻ എഴുതി കൊടുത്ത്, എനിക്ക് കിറ്റ് വേണ്ട. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം ഇവിടെ കിട്ടും, വേറെടുത്ത് പോയാൽ കിട്ടും, ഞാൻ ഇങ്ങനെ കിറ്റ് വാങ്ങുന്നത്. കിറ്റ് വാങ്ങി ഞാൻ എന്ത് ചെയ്യും? അവിടെ സാമ്പത്തികമാണ് മാനദണ്ഡമാക്കേണ്ടത്. പക്ഷെ കാശുകാരന്മാർ കിറ്റ് വാങ്ങി തിന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ വിറ്റ് അതും വിറ്റും കാശ് ഉണ്ടാക്കുന്നവരുണ്ട്, പൈസ ഉള്ളവർ തന്നെ. അതാണ് സാമ്പത്തിക മാനദണ്ഡമായി വരുന്നത്. ഇവിടെ സാമ്പത്തികം ഒരിക്കലും മാനദണ്ഡമായി വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണോ? അതായത് ഇവിടെ വിവേചനം സംഭവിച്ചത് സാമ്പത്തികമായിട്ടല്ല. ആണോ? ഇവിടെ വിവേചനം സംഭവിച്ചത് ജാതീയമായിട്ടാണ്. അപ്പോ അവിടെ റെപ്രസെന്റേഷൻ നഷ്ടപ്പെട്ട ഏതിന്റെ പേരില്? അപ്പൊ പിന്നെ റെപ്രസെന്റേഷൻ അത് അതിലൂടെ എല്ലാം വീണ്ടെടുക്കാൻ വേറെ ഒരു വഴിയില്ല. അതിലൂടെ അത് വീണ്ടെടുക്കാൻ പറ്റും, വേറെ ഒരു രീതിയൊന്നുമില്ല. അപ്പോ പാവപ്പെട്ടവരെ സഹായിക്കണം. പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. അതവരെ സഹായിക്കണം. ഇല്ലാത്തവന് സർക്കാർക്ക് ഏതാ ചെയ്യേണ്ടത്? ഇല്ലാത്തവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത സർക്കാരിന്റെ ജോലിയാണ്. അതും ഈ പറയുന്ന പ്രാതിനിധ്യവാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അതാണിപ്പോ പാർലമെന്റിൽ പാസ്സാക്കിയ ഈ WS. കേട്ടിട്ടുണ്ടോ? EWS കേട്ടിട്ടേ ഇല്ല. നിങ്ങളൊക്കെ ഇവിടുത്തെ സ്വാമിമാരെ പോലെ ഒന്നിനും കൊള്ളാത്തവരായിപ്പോയി. ഈ അടുത്ത കാലത്ത് പാർലമെന്റിൽ പാസ്സാക്കി ഇവിടെ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയത്. കേട്ടിട്ടില്ല. അപ്പോൾ ഈ പഠിച്ചിട്ട് വരണം EWS എന്താണ്. അതിനാണ് ഇപ്പോൾ പറഞ്ഞത്, ചോദിച്ചത് സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞു. അതാണ് അത് നമുക്ക്. അത് ഇത് രണ്ടും തമ്മിൽ ഒത്തുപോകത്തില്ല. എന്താണ് സഹോദരൻ അയ്യപ്പൻ ഉയർത്തി കൊണ്ടുവന്ന ഈ പ്രാതിനിധ്യവാദം ഈ പറയുന്ന സാമ്പത്തിക സംവരണമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട് രണ്ടാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. അത് ഗവൺമെന്റിന്റെ മറ്റൊരു പ്രോജക്റ്റ് ആയിരിക്കും. അതിന് ഈ പറയുന്ന പ്രാതിനിധ്യവും റിസർവേഷൻ എന്ന് പറഞ്ഞ പ്രാതിനിധ്യമാണ് അതുമായിട്ട് ബന്ധപ്പെടുത്താൻ നോക്കത്തില്ല. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. അത് ഇതെന്താണെന്ന് മനസ്സിലാക്കണ്ടേ? എന്ത് ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഒരാശയം എങ്ങനെ വന്ന് ഭാരതത്തിൽ എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, അവര് സാമ്പത്തിക സംവരണത്തിന്റെ ആൾക്കാരാണ്. ഏറ്റവും രസകരമായ കാര്യമാണ്. അല്ല, ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ആശയമേ ഇല്ല. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും ഈ പറയുന്ന പ്രാതിനിധ്യമായിട്ട് ഒരിക്കലും ആർക്കും യോജിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോ സമ്പത്തില്ലാത്തവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പാക്കേജുകൾ ഉണ്ടാക്കാം. അത് ഈ പറയുന്ന എന്താണ് പ്രാതിനിധ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. രണ്ട് രണ്ട് വിഷയങ്ങളാണ്. ഏത് അതെന്താ അതെന്താ കൊടുത്താൽ എന്താ കുഴപ്പം? ഇല്ല, അതിൽ ആത്യന്തികമായി പറയാമെന്നുള്ള ഇതാണ്. മനസ്സിലായ? ഒരു പുലയൻ ഡോക്ടറായ മകന് സംവരണം കൊടുക്കാമെന്നുള്ള ഒരു വിഷയമേ അല്ല. മനസ്സിലായോ? അവിടെ ചിന്തിക്കേണ്ട ഇതാണ്, ഇവിടെ എത്ര പുലയന്മാരുണ്ട്, ഈ പുലയന്മാരിൽ എത്ര ഡോക്ടർമാരുണ്ട്, മനസ്സിലായോ? അതിൽ എത്ര പേരുണ്ട്, അവരിൽ ആദ്യം അതിൻ്റെ കണക്കെടുക്കണം, നോക്കണം. നമ്മളിങ്ങനെ ആകാശത്തിൽ നിന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഫാക്ച്വലായി, വസ്തുനിഷ്ഠമായി എത്ര കൊലയെ ഡോക്ടർമാർ കേരളത്തിലുണ്ട്, എന്നിട്ട് അവരുടെ മക്കൾക്ക് സംവരണം വേണോ വേണ്ടെന്ന് ചിന്തിക്കാം. മനസ്സിലായോ? ഇനി ഈ പറയുന്ന സമുദായ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അത് ഒരു ഭാഗത്തേ ആവുള്ളൂ. വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരുമ്പോൾ ശരിയാണ്, അയാൾ ഡോക്ടറായെന്ന് പറയാം, പഠിച്ച് ഡോക്ടറായി. പക്ഷേ പ്രാതിനിധ്യം അവിടെ മാത്രമല്ല, പോലെ എല്ലാ സ്ഥലത്തും വരണം. അവൻ ബ്യൂറോക്രസിയിൽ വരണം, ജുഡീഷ്യറിയിൽ വരണം, പാർലമെന്ററി സിസ്റ്റത്തിൽ വരണം. എല്ലാ രംഗത്തും വന്നു കഴിഞ്ഞാലേ ഇവന് സംവരണം ഇനി വേണോ വേണ്ടെയെന്ന് ചിന്തിക്കാൻ പറ്റും. അല്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് ആൾക്കാർക്ക് കുറച്ച് ഇത് കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കാശ് കൊടുക്കുന്നതൊന്നുമല്ല, എല്ലാ മേഖലകളിലും. എന്തുകൊണ്ട്? ഭൂമിക്ക് ഇന്നും അവകാശമില്ലാത്ത ഒരു വർഗമാണ്. മനസ്സിലായോ? കേരളത്തിൽ 26,000 സെറ്റിൽമെന്റ് കോളനികളുണ്ട്. അത് ഭൂരിപക്ഷം കഴിയുന്ന പുലയിലാണ്. എന്തുകൊണ്ട് അവർക്ക് കോളനി പോയി താമസിക്കേണ്ടി വന്നു? സ്വന്തമായിട്ട് 3 സെന്റ് സ്ഥലമില്ല അവർക്ക്. മനസ്സിലായോ? സ്വന്തമായിട്ട് അവർക്ക് അങ്ങനെ ഒന്നുമില്ല. 10,000 ആദിവാസി സെറ്റിൽമെന്റുകളുണ്ട്, കോളനികൾ കേരളത്തിൽ. അവർക്കും ഭൂമിയില്ല. 5,000 ഫിഷർമെൻ സെറ്റിൽമെന്റുകളുണ്ട് കേരളത്തിൽ, 5,000 അവർക്കുമില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് കോളനികൾ കഴിയണം. ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു കണക്കാണ്, കുറച്ച് മുമ്പെടുത്താണ്. അപ്പോൾ ഇത്രയും പേര് ഭൂരഹിതരായിട്ട് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ 3 സെന്റ് കൊണ്ട് താമസിപ്പിച്ച് സർക്കാർ, അതും അവർക്ക് കൊടുക്കുന്നതും ഏറ്റവും മോശപ്പെട്ട ഭൂമി. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു വലിയ പാറയുണ്ട്, എൻ്റെ പകുതി പൊട്ടിച്ച് കോറിയാക്കി, പകുതി ഇങ്ങനെ പാറയായി കിടക്കുകയാണ്. ഇപ്പം ലൈഫ് മിഷൻ പ്രകാരം പിന്നെ പിണറായി വീട് വെച്ച് കൊടുത്ത് ഈ പാറപ്പുറത്ത് ഒരു 9 വീട് പാറയുടെ പുറത്ത്. ഈ പാവങ്ങൾ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ അത് എനിക്ക് പരിചയമുള്ള ഒരാള്, സ്വാമി അവിടെ താമസിക്കാൻ പയ്യ, ചൂട് കാരണം കിടക്കാൻ പയ്യ. ഇന്നും അവരോട് ചെയ്യുന്ന അതാണ്. ഈ പാറയിൽ ഒരല്പം മണ്ണുണ്ട് കേട്ടോ, മണ്ണില്ലെന്ന് പറയാൻ പറ്റില്ല, 1 അടി 2 അടിയൊക്കെ മണ്ണ് വരും അതിൻ്റെ പുറത്ത്. വെറും പാറയാണ്, പരന്ന പാറ. ഞാൻ താഴെ ഇപ്പം അവർ മേളിലുമാണ്, ഞാൻ നോക്കുമ്പോൾ പാറപ്പുറത്ത്. വീടൊക്കെ ഒരു വിധം നല്ല വീടാ വെച്ച് കൊടുത്തിരിക്കുന്നത്, കേന്ദ്രത്തിന്റെ ഇവരുടെ പൈസ എടുത്ത് വെച്ചാണ്. ഇന്നും അതാ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതൊരു ഫോട്ടോ എടുത്ത്, ഞാൻ ഇനി ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കൊന്നും എടുത്തില്ലെങ്കിൽ അതിൽ വിട്ടുകൊടുക്കേണ്ടതാണ്, ആൾക്കാരെ കാണിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇവർ കോളനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് അവകാശമില്ലാത്തവരാണ് ഈ കോളനിയിൽ. മനസ്സിലായി? ഈ പാറപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ എല്ലാം തൊഴിലാളികളാണ്, കൂലിപ്പണിക്കാരാണ്. ഈ ആനുകൂല്യം ഒക്കെ വാങ്ങിച്ച് പഠിച്ച് അവൻ ഡോക്ടറായി കഴിഞ്ഞാൽ ഇനി അവർക്കത് കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. എന്താ അർത്ഥമുള്ളത്? ഇനി അവൻ ഡോക്ടറായി കഴിഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, അവന് ഇവർ നഷ്ടപ്പെടുത്തിയ ആ എന്താണ് സ്റ്റാറ്റസ്, അന്തസ് അവന് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടുമോ? അവന് ഗവൺമെന്റ് ആശുപത്രി ജോലി കിട്ടിയെന്നിരിക്കട്ടെ, അവൻ ഡോക്ടറായെന്നിരിക്കട്ടെ, അവിടെ വരുന്ന രോഗികൾ പോലും പറയുന്ന എന്തായിരിക്കും? പൊലയൻ ഡോക്ടർ എന്നായിരിക്കും. ആണോ അല്ലേ? അവനെ അങ്ങനെ വിളിക്കത്തുള്ളൂ, കാരണം അവർ ഡോക്ടർ എന്നുള്ള മാന്യത അവന് കിട്ടത്തില്ല. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഞാനീ 2021 പത്രത്തിൽ വായിച്ചാണ്, ഇപ്പോൾ തീർന്ന് പ്രശ്നം പരിഹരിച്ചോന്നറിയത്തില്ല. നമ്മളിന്ന് ഇതൊക്കെ ഇരുന്ന് പറയുമ്പോൾ ആൾക്കാർ, ഇതൊക്കെ പണ്ടത്തെ കഥയാണ്, ഇത് ഇപ്പോഴത്തെ കഥയാണ് പറയുന്നത്. കാസർഗോഡ് ആ സ്ഥലത്തിന്റെ പേരെന്ത്? അതാണ് ഞാൻ അത് ഓർത്തു വയ്ക്കുന്നത്. സ്വർഗം, സ്വർഗം. മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ സ്വർഗത്ത് ഒരു അമ്പലമുണ്ട്, 600 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. അത് ഈ കൊങ്ങിണികളെന്ന് പറയുന്ന ബ്രാഹ്മണ ഭട്ട് അവരുടെ വകയാണ്. അപ്പോൾ അവിടെ ഒരാൾ ഒരുത്തൻ ആ അമ്പലത്തിൽ ഈ SC ST വിഭാഗത്തിന് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു വഴിയാണ്, മെയിൻ എൻട്രൻസ് കൂടെ അവർക്ക് കയറാൻ പാടില്ല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അന്നദാനമുണ്ട്, ഇവർക്ക് മാറ്റി വെച്ച് ഭക്ഷണം കൊടുക്കും, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിക്കാൻ അനുവാദമില്ല. വലിയൊരു വിവേചനം. കാസർഗോഡാണ്. അപ്പോൾ 2018 ഒരാൾ അവിടെ, അയാളൊരു സ്പോർട്സ്മാനായിട്ടാണ്, അയാൾക്ക് ഇയാൾ കുട്ടിക്കാലം മുതലേ വിവേചനം അനുഭവിക്കുകയാണ്. ഇയാൾ ഇതിനെതിരായിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഇയാളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എന്നെ പറഞ്ഞ്, ഇയാൾ SC ST ആണ്, പോകരുത്, ബ്രാഹ്മണ കോപം ഉണ്ടാവും, നമ്മളെ കുടുംബം നശിച്ചു പോവും. ഇയാളെല്ലാവരും നിരുത്സാഹപ്പെടുത്തി. ഇയാൾ ഇതും കൊണ്ട് തന്നെ പോയി. അവിടെ ഭരിക്കുന്ന കോൺഗ്രസ്സാണ് പഞ്ചായത്ത്. ഈ വാർഡിന്റെ മെമ്പർ CPI-ക്കാരനാണ്. മനസ്സിലായോ? ഇയാളീ പ്രശ്നമായിട്ട് വന്നപ്പോൾ ഇവരുടെ ആരുടെയും ഒരു സഹകരണവും ഉണ്ടായില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഇയാളെ കുറച്ച് പേരെയൊക്കെ സംഘടിപ്പിച്ചു വന്നപ്പോൾ അവസാനം അത് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഇന്നത്തെ നിയമം അനുസരിച്ച് വിവേചനം പാടില്ലല്ലോ, അമ്പലം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണം, എല്ലാവരെയും കയറ്റണം, ഒരുപോലെ ആകണമെന്നേ പറയാൻ പറ്റും. ഒരു പോലീസിൻ്റെയൊക്കെ മധ്യസ്ഥ വന്നാൽ അവർക്ക് അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2018 അവർ പിറ്റേ ദിവസം അമ്പലം താഴ്ത്തി പൂട്ടി. ഈ വാർത്ത ഞാൻ വായിക്കുന്നത് 2021. അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചോന്ന് എനിക്കറിയത്തില്ല. ഈ 3 വർഷക്കാലം ഈ അമ്പലം തുറന്നിട്ടേ ഇല്ല. കാരണം ഇവരെ കയറ്റുന്നതിലും നല്ല അമ്പലം പൂട്ടിയിടുക എന്നുള്ളതാണ്. അപ്പോ അന്നത്തെ അവിടുത്തെ വാർഡ് മെമ്പർ CPU-ക്കാരൻ്റെ അടുത്ത് മനോരമക്കാരെയും ചോദിച്ചത് എന്താ ഇതിൻ്റെ, നമുക്കിതിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല, എന്തോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരിപ്പോൾ തുറക്കാറില്ല. പ്രസിഡന്റിനടുത്ത് ചോദിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ്, അയാൾ പറഞ്ഞു എനിക്കും അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊന്നും എനിക്കും അറിയത്തില്ല എന്ന് വെച്ചാൽ ഇവരാരും തന്നെ ഈ ഒരു ഇഷ്യൂ ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്ന് വെച്ചാൽ വോട്ട് അവിടെ ഭൂരിപക്ഷമാർക്കാ മറ്റുള്ളവർക്കാണ്, മേൽജാതിക്കാർക്കാണ് ഭൂരിപക്ഷം. അമ്പലം ഇപ്പം തുറന്നതെന്ന് എനിക്കറിയത്തില്ല, തുറക്കാൻ വഴിയില്ല. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇതേ സംഭവം ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ ഇതേ പ്രശ്നമുണ്ടായി. അവസാനം കളക്ടറൊക്കെ ഇടപെട്ട് അവസാനം SC ST-ക്കാർക്ക് അവിടെ കയറി തൊഴാനുള്ള അവകാശം കൊടുത്ത ഒരു വലിയ വാർത്തയായിരുന്നു, നിങ്ങൾ വായിച്ചായിരുന്നു. അത് ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ സംഭവിച്ചു, അതും എതിർപ്പായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇന്ന് കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ, ഇത്തരം വിവേചനങ്ങൾ. അതായത് അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇതാണ്, ഗുരു എന്തുകൊണ്ട് ജാതി പറയരുതെന്ന് പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ ജാതി പറയണമെന്ന് പറഞ്ഞതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കും. അതിന്റെ പ്രധാനമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാലവും സാഹചര്യവും ചുറ്റുപാടുകളും മാറിയതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇനി ജാതി പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമായി പറയണ്ട, പരസ്യമായി തന്നെ പറയും. പക്ഷേ അത് പറയുമ്പോഴും ഇനി അതിലും മറ്റു ചില കാര്യങ്ങളുണ്ട്, അതിനി പിന്നീട് പറയാം. കയറിയങ്ങ് പറഞ്ഞുകളായിരുന്നു. മനസ്സിലായോ?